എന്താണ് ബ്രഹ്മവിദ്യാലയത്തിലും നമ്മളീ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല, ഞാനും ചർച്ച ചെയ്തിട്ടില്ല. കാരണം അതിനൊരു പ്രധാനമായൊരു കാര്യം, ഒന്ന് ഈ പാരമ്പര്യ വിഷയങ്ങൾ പഠിക്കുക അതാണ് എന്നുള്ളൊരു പാരമ്പര്യ ബോധം, അതുകൊണ്ടാണ്. അതുകൊണ്ട് പഴയകാലത്തൊക്കെ കൂടുതലും പഠിക്കുന്ന കുമാരസംഭവവും ശാകുന്തളുമൊക്കെയാണ് പഴയ പഠനം. പഠിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ഗുരുവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇത്തരം വിഷയങ്ങൾ അവിടെ പഠിക്കാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും, അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഇത്തരം നാനാ വിഷയങ്ങളെക്കുറിച്ച് പണ്ട് പഠിക്കുന്നതിനുള്ള അവസരം കുറവായിരുന്നു, അത് വേറെ വേറെ വിഷയമാണ്. ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ പഴയകാലത്ത് അത് പഠിക്കണമെങ്കിൽ ഒന്നിനും നമ്മളൊരു വക്കീലാകും, LLB പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഭരണഘടനയെക്കുറിച്ച് ഉള്ള ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി തേടിപ്പോണം, എന്നിട്ട് അവിടെ പോയിരുന്ന് അതൊക്കെ വായിച്ച് പഠിക്കണമൊക്കെ വലിയ ജോലിയാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ പുസ്തകം മുഴുവൻ വായിച്ച് നോക്കേണ്ട ഒരു ആദ്യം മുതൽ അവസാനം വരെ. ഈ സെലക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് പഴയ ഒരു സമ്പ്രദായത്തിൽ സാധ്യമേ അല്ല, പ്രയാസമാണ്. അതുകൊണ്ട് ഒരാളുടെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പരമാവധി സാധിക്കുന്ന എന്താണോ കുമാരസംഭവം ശാകുന്തളം ഒക്കെ പഠിക്കാനേ പറ്റും. അതിനപ്പുറം ഒരു ചിന്തയോ പഠനമോ കാര്യങ്ങളോ കുറിച്ച് ഒരു ഇതുണ്ടാക്കാൻ പറ്റത്തേ ഇല്ല. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഡിജിറ്റൽ ലൈബ്രറിയാണ്. അപ്പം നിങ്ങൾക്കൊരു കാര്യത്തെ കൂടി പഠിക്കണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം, ആവശ്യമുള്ള മാത്രം വായിച്ചാൽ മതി. ആവശ്യമില്ലാത്ത നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകം കമ്പോട് കമ്പ് വായിക്കേണ്ട കാര്യമില്ല. ആ വിഷയം എന്താണ് അതുമാത്രം വായിച്ചാൽ മതി. അങ്ങനെ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം, നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റും. ഇന്നത്തെ പഠനത്തിൻ്റെ ഒരു ഗുണം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാലേ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു പൊതുവിജ്ഞാനം, ആഴത്തുള്ള അറിവല്ല ഒരു പൊതുവിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ സൗകര്യങ്ങൾ നമ്മൾ പരമാവധി പഠിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. എന്നുവെച്ചാൽ ഇന്റർനെറ്റ് അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം ഇന്നത്തെ പഠനത്തിന്. അല്ലാതെ പുസ്തകവും ലൈബ്രറി എന്ന് പറയുന്ന പഴയ സിസ്റ്റത്തിൽ നിൽക്കുന്നു. കാരണം മനുഷ്യന്റെ വിവരശേഖരം എന്ന് പറയുന്നത് പെരുകി പെരുകി വരെയാണ്. ഓരോ ദിവസവും നമുക്ക് കയ്യെത്തി പിടിക്കാൻ വയ്യാത്ത അത്രയും വിപുലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയതുപോലെ ലൈബ്രറിയിൽ പോയിരുന്നു ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പറ്റും ഇന്ന്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. പാരമ്പര്യ രീതികൾ കൊണ്ട് ഇന്നും പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സാമാന്യമായ ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് അത്യാവശ്യം വേണ്ട അറിവ് നമുക്ക് കിട്ടാൻ പ്രയാസമില്ല. അത് നമ്മൾ അതിൻ്റെ എല്ലാ സാധ്യതയും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി വേണം ഈ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത്. പിന്നെ അതിനും നമ്മൾ സെലക്റ്റീവ് ആയിരിക്കണം. കാരണം അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശരിയും തെറ്റും എല്ലാം വരും, അത് മിക്സ് ചെയ്ത് കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ വാട്സാപ്പിലൂടെ ഇതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഫേസ്ബുക്കിലൂടെ പോയാലും അബദ്ധം തന്നെ. അപ്പോൾ അതിൻ്റെ ആധികാരികമായ സോഴ്സുകൾ നമ്മൾ കണ്ടെത്തണം, തിരിച്ചറിയണം. പിന്നെ അത് ക്രോസ് ചെക്ക് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണോ തെറ്റാണോ, എവിടെ നിന്നാണ് ആ വിവരം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആൾക്കാർ അവർക്ക് തോന്നിയതുപോലെ ഇതിൻ്റെ അകത്ത് പലതും എഴുതിയിടും, അതൊക്കെ വായിച്ചിട്ട് ഇത് ശരിയെന്ന് വിചാരിക്കാൻ പോയാൽ നമ്മൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. പിന്നെ അതിനും വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പഠനം അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അതൊരു ഭ്രാന്തമായ ലോകമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് തുടങ്ങി എവിടെയാണ് ചെന്നെത്തുന്നത് എവിടെയെന്നുള്ള നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അത് നമ്മളെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു ഫീൽഡാണ്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് തന്നെ അത് നമ്മളെ ക്രമേണ നയിച്ചുകൊണ്ട് പോകും. നമ്മൾ തന്നെ അറിയത്തില്ല. അപ്പൊ ഇന്റർനെറ്റിൽ പഠിക്കാൻ കയറിയിട്ട് പഠിക്കാനായിട്ട് കയറി, കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈൻ പഠനമാണല്ലോ. ഇന്ന് ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും അങ്ങനെ പഠിക്കുന്നത്. തറാപറാന്ന് തന്നെ ഇന്നിപ്പോൾ ഓൺലൈനിലാണ് തുടങ്ങും. ഇപ്പോൾ ഉയർന്ന ക്ലാസ്സുകളിലെല്ലാം അതെല്ലാം പഠനം സാധ്യമല്ലാതായി തീർന്നു. പക്ഷെ അതിൽ പഠിക്കാൻ കയറി അവസാനം റമ്മി കളിച്ച് ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരനെ ഇപ്പോൾ ഒരുപാട് പേരായി. കാരണം തിരിഞ്ഞു പോകുന്ന നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. വഴി തെറ്റിപ്പോകുന്നു. വഴി തെറ്റാനുള്ള ഒരുപാട് വഴികളും അതിനകത്തുണ്ട്. അതുകൊണ്ടത് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അത് നിയന്ത്രിതമായ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിക്ക് ചേരാത്ത കാര്യങ്ങളിലേക്ക് അവസാനം പോകും. അതിൽ പോയി സ്വയം നശിച്ചും പോകും. അപ്പം നശിക്കുന്നതിനുള്ള ഒരു വലിയ സാധ്യത അതിൽ കിടപ്പുണ്ട്. അത് എന്താണ് ഉപയോഗമുള്ളതാണ്, പക്ഷെ അത്രയും സേഫ് അല്ല. കാരണം അതിൻ്റെ ഒരു കുഴപ്പം സേഫ്റ്റി കുറവാണ്. ഇത് രണ്ടും നോക്കണം. അത് പിന്നെ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ച് അത് സേഫായി ഉപയോഗിക്കാൻ നമ്മൾ നമുക്കൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഏത് വിഷയങ്ങളെ കുറിച്ചും ഇപ്പോൾ പഠിക്കാൻ പറ്റും. അധിക സമയം വേണ്ട, അധികം പണച്ചെലവില്ല. അപ്പം അങ്ങനെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഇത്തരം വിവരങ്ങളെ സംബന്ധിച്ച് നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കാൻ പറ്റും. മറ്റേ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. പഴയ ലോകത്ത് നമുക്ക് ജീവിക്കേണ്ടി വരും. പിന്നെ കാര്യങ്ങൾ നമുക്ക് വളരെ നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ദോഷങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് ഗുണങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ദോഷങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക. ആ മാറ്റി നിർത്താനുള്ള ഒരു വിൽ പവർ നമുക്ക് വേണം. അപ്പം അങ്ങനെ വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി പുസ്തകങ്ങൾക്ക് പകരം ഇന്റർനെറ്റ് തന്നെ ഉപയോഗിക്കും. എന്നാലേ നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കാൻ പറ്റൂ. കാര്യങ്ങളെക്കുറിച്ച്, പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. അതേസമയം ഇങ്ങനെ നമുക്ക് പാരമ്പര്യമായി അറിയേണ്ട കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പുതിയ അറിവ് മാർഗങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പഴയതും ആവശ്യത്തിന് നമുക്കാകാം. കാരണം അത് പഴയത് അതിൻ്റെ തനിമയിൽ ഇതിലൊന്നും വന്നിട്ടില്ല. അത്രയ്ക്കൊന്നും അത് വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല. ഇല്ലാതെ ഇല്ല, ഉണ്ട്. എന്നാലും പലപ്പോഴും നമുക്കത് അപര്യാപ്തമായി തീരും. വളരെ കട്ടിയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് നമ്മുടെ തത്വചിന്തയൊക്കെ മനസ്സിലാക്കുന്നതിന്. അവിടെയൊക്കെ നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് തീരുമാനിക്കാൻ വലിയ പ്രയാസം വരും. പക്ഷെ പൊതുവിവരത്തിന് അത് തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം. പരീക്ഷിച്ചു നോക്കിയല്ല അങ്ങനെ ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ഒരു പ്രധാന പഠന മാർഗമായി മാറ്റണം. അതുകൊണ്ട് ഇന്നത്തെ പഠനത്തിന് നമുക്ക് വ്യക്തികളെ അധികം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തികളുടെ ആശ്രയം മാറിയതാണ് പുസ്തകങ്ങൾ വന്നപ്പോഴാണ് വ്യക്തികളെ ആശ്രയിക്കുന്നത് മാറിയത്. പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ട അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇന്ന് ക്ലാസ് മുറിയിലിരുന്നുള്ള പഠനം വളരെ കുറച്ച് മതി. പഠനം എന്ന് പറയുന്നത് ക്ലാസ് മുറിക്ക് പുറത്ത് നമുക്ക് പഠിക്കും. പക്ഷെ അതിനുള്ള താല്പര്യവും നമുക്ക് അതിനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞു വന്നത്. ആ പോയിന്റുകൾ ശ്രദ്ധിക്കുന്നു. കൊണ്ടാണ് ജാതി പറയരുതെന്ന് പറഞ്ഞു. അത് ഉപയോഗിച്ചിരുന്നത് തെറ്റായ രീതിയിലാണ്. പിന്നെ പിന്നെന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് പറയേണ്ട ആവശ്യമുണ്ടെന്നാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ അത് പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒരാർജവമുള്ള നിലപാട്. അതെന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? ആ, അതൊരു ചുരുക്കം അത് തന്നെയാണ്. ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. അവകാശത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് തികച്ചും അത് ടെക്നിക്കലായ ഒരു കാര്യമാണ്. അതിന് നാണിക്കേണ്ട കാര്യമില്ല. ഇതിനെ രണ്ടിനും രണ്ടായി തന്നെ കാണണം. പിന്നെ വേറെ അത് ഒരുപാട് പറഞ്ഞാണ്, വീണ്ടും അത് ആവർത്തിക്കണ്ട. പിന്നെന്താണ്? ആ, യോഗസിമിൽപ്പോഴിനെ കുറിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പൊത്തത്തി അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ചുരുക്കി പറഞ്ഞ ജാതിയുടെ കാര്യമാണോ പറയുന്നത്? അത് കഴിഞ്ഞില്ലേ? അതല്ലേ ചോദിച്ചത്? ആരാ അതിനെ കുറിച്ച് ചോദിച്ചത്? അപ്പൊ എന്തോ മനസ്സിലായി അതിനെ കുറിച്ച്. അതൊന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രധാനപ്പെട്ട. എന്ത് മനസ്സിലാക്കി? അത് വേണമെന്ന് പറയുന്നത് ശരിയാണ്. അതും അനുവദിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. ആ, അത് നടപ്പിലാക്കുന്നതിനുള്ള വൈഷമ്യം അതാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതിന്റെ ഒരു പ്രായോഗിക പരിഹാരം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായോഗികമായൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഭാവിയിൽ കണ്ടെത്തുമെന്ന് വിചാരിക്കാം. അത് തന്നെ. പിന്നെ ഇതിനെല്ലാം അടിസ്ഥാനമായി ഇപ്പം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട്? ഇത് എന്തിനു വേണ്ടി ചർച്ച ചെയ്യുന്നു? സംവരണവുമായിട്ട് എന്താ ബന്ധം? ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കി നിലനിർത്തുന്ന എന്തിനു വേണ്ടി? രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചർച്ച. അതിനപ്പുറം അതിനോട് ആർക്കും ആത്മാർത്ഥതയൊന്നുമില്ല. രാഷ്ട്രീയ നേട്ടം ഇതിലൂടെയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് പ്രധാനം. അത് കഴിഞ്ഞ പിന്നെ മനുഷ്യർ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ള വിഷയമുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. എന്താണ് എന്താണ് പ്രസംഗിച്ചത്? മുത്തലാഖ് നിരോധിച്ചപ്പോ തലാഖ് ചൊല്ലുന്ന പുരുഷന്മാർക്ക് അത് ക്രിമിനൽ കുറ്റമായിട്ടാണ് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല. കാരണം വിവാഹമോചനം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ വിവാഹമോചനം മാത്രം അങ്ങനെ ക്രിമിനൽ കുറ്റമാകും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ എന്ത് വരുന്നു? പാർട്ടിക്കാർ കൈ ആവേശം കൊണ്ട് കൈയടിക്കും. പറഞ്ഞ ശരിയാണെന്നോ? എല്ലാ മതവിഭാഗങ്ങളിലും ജാതികളിലും വിവാഹമോചനം നടക്കുന്നു. മുസ്ലിങ്ങൾ വിവാഹമോചനം നടത്തി അവിടെ ക്രിമിനൽ കുറ്റം. ഇത് ശരിയല്ലേ പറയുന്നു? എന്തുകൊണ്ട്? ആ, അവിടെ നിയമപരമായിട്ടല്ല നടത്തുന്നത്. ഇത് നിയമപരമല്ലാതെ മൂന്ന് തവണ തലാക്ക് തലാക്ക് തലാക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞത്. നിയമപരമായിട്ട് അവർ വിവാഹമോചനം നടത്തിയ ക്രിമിനൽ കുറ്റമല്ല. ഒരിടത്തും അത് ക്രിമിനൽ കുറ്റമല്ല. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? കോടതിയെ സമീപിക്കണം, അവിടെ വിചാരണ നടക്കണം, പിന്നെ കൗൺസിലിംഗ് നടക്കും, പിന്നെ അവിടെ രണ്ടുപേരുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പരിശോധിക്കും. പിന്നെന്താണോ സ്ത്രീക്ക് കിട്ടേണ്ട എന്താണ് പറയുന്നത് ജീവനാംശത്തെക്കുറിച്ച് ചിന്തിച്ച് അവസാനം കോടതി വിധിയിലൂടെ ഇതെല്ലാം തമ്മിലൊരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അത് ക്രിമിനൽ കുറ്റമല്ല, മറ്റേ അങ്ങനെയല്ല. ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ പറയുകയാണ് നിന്നെ ഒഴിഞ്ഞിരിക്കുന്നു, പറഞ്ഞാൽ ഒഴിഞ്ഞു. അപ്പൊ ഇത് ക്രിമിനൽ കുറ്റം തന്നെയാണ്, പക്ഷെ കേരള മുഖ്യമന്ത്രിയാണ് പറയുന്നത് എന്ത്, ഇത് ക്രിമിനൽ കുറ്റം അല്ല, അനുയായികളെല്ലാം കൈയടിക്കും. എന്തിന്? മുസ്ലിം വോട്ടിന് വേണ്ടി, മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ അറിയണം എന്താണ് ഈ രാഷ്ട്രീയ കളികളെന്ന്. ഇത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതുപോലെയാണ് ഓരോ വിഷയങ്ങളും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പിന്നിലുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഇടയ്ക്കാണ് ഇതിലേക്ക് പോയത്, ജാതിയിലേക്ക്. ജാതി അത് ഇവിടെ ഈ കുറെ കാലം മുമ്പേ എന്ന് വെച്ചാൽ ഒരു 10 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഈ യുക്തിവാദ പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ ഇവരാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം കൊടുത്തത്. ആദ്യകാല യുക്തിവാദികൾ പലരും അവരെ യുക്തിവാദിയാണ് തെളിയിക്കുന്നത് ഈ ജാതി കോളം ഉപേക്ഷിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു യുക്തിവാദിയാണെങ്കിൽ അയാൾക്ക് ജാതിയില്ല എന്നുള്ളതാണ്. അത് ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാട് അവരെ സ്വാധീനിച്ചിരിക്കും. അങ്ങനെ പലരും ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അത് തന്നെ അടിസ്ഥാനപരമായ പിശകാണ്. കാരണം ഈ ജാതി കോളം തീരുമാനിക്കുന്ന എപ്പോഴാണ്? നിങ്ങളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോഴാണ് ഈ ജാതി കോളത്തിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്, ഏത് ഈ കൊച്ചു കുഞ്ഞിന്. ഈ കുഞ്ഞിന് ഭാവിയിൽ ജാതിയുടെ ആനുകൂല്യം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ശേഷി ഇപ്പോൾ ഉണ്ടോ? ഈ പ്രായത്തിലുണ്ടോ? 5-ാമത്തെ വയസ്സിൽ. അപ്പോൾ രക്ഷകർത്താക്കൾ ഇങ്ങനെ തീരുമാനിക്കുന്നവനിത് വേണ്ട, അത് തന്നെ യുക്തിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ പിന്നെ എന്താണ് ജാതി ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരെന്താണ്? അത് ബാലാവകാശത്തിൻ്റെ ലംഘനമാണ്. അങ്ങനെ രക്ഷകർത്താക്കൾക്ക് പറയാൻ യാതൊരു അവകാശമില്ല. ജാതി ചേർക്കുക എന്ന് പറയുന്നത് നിയമപരമായൊരു ബാധ്യതയാണ്. ജാതി ചേർക്കേണ്ടത് ആരായാലും അത് നിയമപരമായ ബാധ്യതയാണ്. നിയമം അനുശാസിക്കുന്നതാണ് ആ കവളം എന്ന് പറയുന്നത്, അതി അവിടെ ചേർക്കുക എന്നുള്ളത്. ഈ രക്ഷകർത്താവ് തീരുമാനിക്കുകയാണ് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ജാതി വേണ്ടെന്ന്. നാളെ ഇവനത് വേണ്ടി വന്നാലോ? നാളെ ഇവനൊരു PSC പരീക്ഷ എഴുതുമ്പോൾ ഇവന് സംവരണ ആനുകൂല്യം കിട്ടേണ്ടത് ഇയാൾ നശിപ്പിക്കുകയാണ്. അതിന് ഇയാൾക്ക് എന്താ അവകാശം? അത് അങ്ങനെ അവർ ചിന്തിക്കുന്ന വ്യക്തിപരമായ ചിന്തയല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവന് 18 വയസ്സായി, അല്ലെങ്കിൽ അവന് ബോധം ഉണ്ടാകുമ്പോൾ അവൻ സ്വയം തീരുമാനിക്കണം, ശരി എനിക്കിനി ഞാൻ ജാതിയുടെ യാതൊരു ആനുകൂല്യം ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ശരി, അവൻ്റെ ഇഷ്ടമാണ്. മറ്റത് വെറും അബദ്ധമാണ്. കാരണം അത് അവിടെയാണ് ചേർക്കേണ്ടത്. എന്തെങ്കിലും എഴുതിയാൽ പോരാ, പിന്നെ മാറ്റാനും പറ്റില്ല. നിങ്ങൾ ഈ 5-ാം ക്ലാസ്സിൽ ജാതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക വലിയ പ്രയാസമാണ്. മുമ്പോട്ട് പോയത് മാറ്റാൻ പ്രയാസമാണ്. അപ്പോൾ ഈ സ്വാമിമാരെന്ത് പറയുന്നു എന്നാ പറയുന്നത്? അത് എഴുതണ്ടെന്നാ. ഹ്മ് ആണ്. ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടിയേ തീരൂ. അതായത് അത് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പ് ദിവസവും അതിൻ്റെ മുമ്പ് ദിവസവും അതിൻ്റെ മുമ്പിലത്തെ ക്ലാസ് കേട്ട. യാതൊരു പ്രസക്തിയില്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചെന്ന് അത് വ്യക്തമല്ലേ? നമുക്ക് അത് നിയമപരമായ ഒരു ബാധ്യതയാണ്. നിയമം അനുശാസിക്കുന്നതാണ്, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കെടുത്ത് കളയാനുള്ള എന്താണ് യാതൊരു സ്വാതന്ത്ര്യമില്ല. പിന്നെ ഒരാൾക്ക് എന്താണ് വേണമെങ്കിൽ അയാൾക്ക് വ്യക്തിപരമായി അത് ഒരാളുടെ ഇഷ്ടം, എനിക്ക് അങ്ങനെ എന്താണ് ഒരു ആനുകൂല്യം വേണ്ട എന്നൊരാൾക്ക് തീരുമാനിക്കുക. അത് പേഴ്സണലായ കാര്യമാണ്. ഈ ജാതി എന്ന് പറയുന്നത് എന്താണ് ആദ്യം മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല. അത് ഡോക്ടർ അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജാതി എന്ന് പറയുന്നൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതൊരു സമൂഹത്തിൻ്റെ വിഷയമാണ്, വ്യക്തിയുടെ വിഷയമല്ല. ഇവരൊക്കെ ഇതൊരു വ്യക്തിപരമായ കാര്യമായിട്ടാണ് കാണുന്നത്. ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഒരു സമൂഹത്തിൻ്റെ കാര്യമാണ്. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായ നിലപാടാകാം, എനിക്ക് എന്താണ് ഞാൻ ജാതിയിൽ നിന്ന് മുക്തനാണ് എന്നിപ്പോൾ എനിക്ക് പറയാം, ജാതി എനിക്ക് ചേർക്കാതിരിക്കാം. അത് കേവലം എൻ്റെ വ്യക്തിപരമായ ഒരു നിലപാട്. കാരണം ഞാൻ ജാതി ഉപയോഗിച്ചില്ലെന്ന് വിചാരിച്ച് ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷേ സമൂഹത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അത് എന്താണ് അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഈ ആ സാമൂഹ്യ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് സാമുദായിക പിന്നോക്കാവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമ നടപടികൾ വന്നത്, ഭരണഘടന അനുശാസിക്കുന്ന നിയമ നടപടികൾ. അത് മാറ്റണമെന്ന് പറയുന്നത് ഭയങ്കര അബദ്ധമാണ്, വിഡ്ഢിത്തമാണ്, പരമാബദ്ധമാണ്. അങ്ങനെ അപ്പൊ ഇവർ വിചാരിക്കുന്ന എന്താണ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ജാതി പോകുമെന്ന്. അതിനും വലിയൊരു അബദ്ധം പറയാനുണ്ടോ? എന്താണ് ഈ കാളങ്ങൾ ഇല്ലാതിരുന്ന കാലത്താണ് ഇവിടെ ജാതി ഏറ്റവും രൂക്ഷമായിരുന്നു അല്ലേ? കാളമാണ് അവിടെ ജാതി ഉണ്ടാക്കിയത്. അതെന്താ ചിന്തിക്കാത്തത്? ജാതി കാളമല്ല ഇവിടെ ജാതി ഉണ്ടാക്കിയത്. അന്ന് ഈ കാളമൊന്നും ഇല്ലായിരുന്നു, പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോളം ഉണ്ടാക്കിയത്. ആ ബോധം പോലും ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ അവരെങ്ങനെ ബോധവത്കരിച്ച് കാര്യമില്ല. അവരൊക്കെ കാലം കഴിഞ്ഞ്, ഇനിയിപ്പോൾ അവരെന്ത് ബോധവത്കരിക്കില്ല. പക്ഷെ ഇത് കുറച്ചു പേരിലിങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകും. അങ്ങനെ ഒരു ചിന്തയ്ക്ക് യാതൊരു പ്രസക്തി ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമുദായം ഇത് എന്താണോ അപ്പം ഞാനിതിനെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാനിവിടെ ശിവേരി വന്നിരുന്നിട്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനും സൂചിപ്പിക്കാനും വേണ്ടി പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പല കാര്യങ്ങളും പറയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ശിവേരിയിലുള്ള ആർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാനും ഇഷ്ടത്തിനും സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല അല്ലേ. നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത ഞാൻ പലതും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ രീതിയിലല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. നമ്മൾ പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? യാഥാർത്ഥ്യബോധത്തോടുകൂടി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം കാര്യം. വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൽ ന്യായം ഏതാണ്, അന്യായം ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണെന്ന് അങ്ങനെ ചിന്തിച്ചാലേ അത് മനസ്സിലാവും. അത് വ്യക്തിപരമായ എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ചിന്തിച്ചിട്ടല്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കെന്ത് വേണം? വർത്തമാന ചുറ്റുപാടുകളും കുറച്ച് ചരിത്രബോധവും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. ഇതൊക്കെ വിലയിരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ. അല്ല ദർശനമാല പഠിച്ചിട്ട് ഇതിന് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് രണ്ട് കാര്യമാണ്. ഞാൻ ദർശനമാലയൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ബ്രഹ്മവിദ്യാവഞ്ചകം, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. കുമാരസംഭവ ജാഗന്തളവും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പ്രയോജനമല്ല ഇക്കാര്യത്തിൽ. ഇത് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള ഒരു ബുദ്ധി വേണം. അതിനനുസരിച്ചതാണ് നമ്മുടെ ചിന്തകളെ രൂപീകരിക്കേണ്ടത്. അപ്പോഴേ നമുക്കിതിലൊക്കെ വസ്തുനിഷ്ഠമായി നമുക്ക് അഭിപ്രായങ്ങളെ രൂപീകരിക്കാനും അഭിപ്രായം പറയാനും പറ്റും. അതില്ലാത്തതാണ് ഈ കുഴപ്പം. ചിലർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ അങ്ങനെ ജാതി നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോളം മാറ്റിക്കഴിഞ്ഞാൽ ജാതി പോകുമെന്നാണ്. അത് പരമാബദ്ധമായ ചിന്തയാണ്. അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. സാമൂഹിക ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടൊന്നും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോ ആ ഇപ്പൊ ഒരാൾ ജാതിയെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടുകൾ അത് പരിഹരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ചില അസാധ്യമാണ്. എന്താണ്, യാതൊരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും വിവേചനവും ജാതിയുടെ പേരിൽ നിലനിൽക്കാൻ പാടില്ല. അത് അവസാനിച്ചു കഴിഞ്ഞാൽ ജാതി അവസാനിക്കും. അത് വളരെ സിമ്പിളായ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാകും. കാരണം ജാതി കൊണ്ട് ഒരാൾക്കൊരു നേട്ടമില്ലെങ്കിൽ അത് അയാൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. യാതൊരു അത് കൊണ്ടു നടക്കുന്നതെന്ന് ജാതി ഒരാൾക്ക് നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജാതി പറയേണ്ടി വരും. എനിക്ക് ഇതിൻ്റെ പേര് നഷ്ടമുണ്ട്, പരിഹരിക്കണമെന്ന് ജാതി പറയേണ്ടി വരും. രണ്ടിടത്തുമാണ് ജാതി പറയുന്നത്, നേട്ടത്തിന് വേണ്ടിയും നഷ്ടത്തിന് വേണ്ടിയിട്ടും. ഇന്നും അത് പറയേണ്ടി വരും. ഇപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങളൊക്കെ സന്യാസിമാരാണ്, ബ്രഹ്മചാരിമാരാണ്, മനസ്സിലായോ? നിങ്ങളിപ്പോ വടക്കോട്ട് ചെന്നു കഴിഞ്ഞാൽ വടക്ക് ഈ ഒരു ആധ്യാത്മിക മണ്ഡലത്തിൽ, ഈ സന്യാസത്തിൻ്റെയൊക്കെ മണ്ഡലത്തിൽ നിങ്ങൾ വടക്കേ ഇന്ത്യ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ജാതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് ജാതിയിലേതെങ്കിലും ഒരു ജാതി പറയേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മളെ അതിൽ കയറ്റേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഏത് ജാതിയാണോ അതിൽ നിന്നൊരു പ്രൊമോഷൻ കൊടുത്ത് ഈ മൂന്നിലേതിലെങ്കിലും ഞാൻ കൈലാസത്തിൽ ഇരിക്കുമ്പം തലശ്ശേരിയിൽ നിന്നൊരു തീയൻ അവിടെ സന്യാസത്തിൽ നിന്നു, തീയ ജാതിയാണ് അയാൾ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ തീയനാണ്. അയാളൊരു സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ തീയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യൻ, ഇതിലൊന്നും പെടുന്നതല്ല. അപ്പോൾ അവിടെ വേറെയും മലയാളികളും ഉണ്ട്. ഇയാൾക്ക് സന്യാസം വേണം, അവിടുന്ന് തന്നെ വേണം, കാശുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പം ഞാൻ ഇയാളൊന്ന് പ്രൊമോട്ട് ചെയ്തു, ഞാനും ഇത് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം, ഞാനത് വൈശ്യനാക്കാം, മനസ്സിലായോ? അല്ല, എന്തുകൊണ്ട് ക്ഷത്രിയനാക്കില്ല എന്ന് വെച്ചാൽ, ക്ഷത്രിയനാക്കാൻ പോയി കഴിഞ്ഞാൽ നായന്മാരോടക്കിടും. അവർ പറയും നായരമേനോന്ന് നമ്പിയാർ, ഞങ്ങളൊക്കെയാണ് ക്ഷത്രിയന്മാരെന്ന് പറയും. അപ്പം പിന്നെ വീണ്ടും അത് പ്രശ്നമാകും, ചർച്ചയാവും, അവിടെ വിവാദമാവും. നമ്പൂതിരിയാക്കാൻ പറ്റുമോ? നമ്പൂതിരിമാരും അവിടെയുണ്ട്. പിന്നെ ഒരേ ഒരു വഴി എന്താണ്? വൈശ്യനാക്കും, ഇനി ശൂദ്രനാക്കിയ സന്യാസം കിട്ടത്തില്ല, ഒരു സംശയവും വേണ്ട. അപ്പോ ഇങ്ങനെ ചില സ്ഥാനക്കയറ്റങ്ങളിലൂടെ അപ്പൊ ജാതി എന്ത് ചെയ്യണം? ഇവിടെ പറയേണ്ടി വരും, ജാതിയൊന്നും ഉയർത്തേണ്ടി വരും. ഇവിടെ നിന്ന് നായന്മാര് നമ്പ്യാര് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പറഞ്ഞ ക്ഷത്രിയനെന്നാണ്. അവിടുത്തെ ക്ഷത്രിയനും ഇവിടുത്തെ നായരുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞാലേ അവിടെ സന്യാസം കിട്ടത്തുള്ളൂ. എങ്ങനെ? അത് അവിടെ മലയാളികളുണ്ട്, അവർ കണ്ടുപിടിച്ചു കൊടുക്കും. കലാശാശ്രമത്തിലൊക്കെ ഇതിന് ഏജന്റുമാരുണ്ട്. ഒരു ഞാനായിരുന്നൊരു ഏജന്റ്, കണ്ടുപിടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടുത്തെ സൗകര്യം അനുസരിച്ചും അവിടെ ഉള്ളവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതെയും നമ്മളൊരു ജാതിയിലേക്കൊരു സ്ഥാനക്കയറ്റം. അതിനെന്തിനാ? വിമലാനുസ്വാമിയുടെ കൂടെ ഞാൻ താമസിച്ചിരുന്നു, നമ്മുടെ ആത്മോദേശത്തിനൊക്കെ വേഗം. വിമലാനുസ്വാമി, ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്, ഇവിടെ ആര് ജാതി ചോദിച്ചാലും വൈശ്യനെന്ന് പറയും, ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. വിമലാനുസ്വാമിയോട് വൈശ്യനായിട്ട് അവിടെ നിന്നത്, ഈ നാട്ടിൽ ഇഴവനാണ്, അവിടെ വൈശ്യൻ, മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനക്കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ കൊണ്ട് ഇന്നും ജാതി പറഞ്ഞ് ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റും. ഇതില്ലാതാവണം. എന്നാണ്. ഞാൻ കൈലാസ ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ സന്യാസി സ്വീകരിച്ച ഒരു മാലി ജാതിക്കാരനുണ്ട്. എന്തായാലും മാലി എന്ന് പറഞ്ഞാരാണ്? മഹാത്മാഭൂതയുടെ ജാതിക്കാരനാണ്. അപ്പോ ഇയാളുടെ നാട്ടിൽ നിന്ന് ബന്ധുക്കൾ കാണാൻ വന്നു അവിടെ. അപ്പോ ഇപ്പോ വടക്കേന്ത്യ ചെന്ന് താമസിക്കുമ്പോ അവിടെ ചെന്ന് ഈഴവനെന്നോ നായരെന്നോ നമ്പ്യാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജാതിക്കാർക്ക് അത് എളുപ്പം മനസ്സിലാകത്തില്ല. പക്ഷെ മാലി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആരോടും ചോദിക്കേണ്ടായിരിക്കില്ല. ഇവ കാണാൻ വന്നവരുടെ അടുത്ത് അവിടെയുള്ളവർ ചോദിച്ചു നിങ്ങൾ എന്ത് ജാതി? മാലി. മാലി എന്ന് വെച്ചാൽ ശൂദ്രനാണ്, സന്യാസം പാടില്ല. ഭയങ്കര ബഹളമുണ്ടായി. ഇത്രയും കാലം അവിടെ നിന്ന് പോയിട്ട് സന്യാസീകരിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷെ അന്നത്തെ അവിടുത്തെ അധിപനെന്ന് പറഞ്ഞാൽ കുറച്ച് വിശാല ബുദ്ധിയുള്ള ആളായിരുന്നു. കാരണം പുള്ളിയുടെ ജാതിയെ സംബന്ധിച്ചും ഒരു കോടതി വിധിയും അതുമൊക്കെ ഉണ്ടായി വന്ന ആളാണ്. കാരണം പുള്ളി അവിടെ ബ്രാഹ്മണനെ അതിലിരിക്കാവൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഭൂമിയാർ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. ഭൂമിയാർ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം സ്വയം തന്നെ കുറച്ചൊരു ലിബറലായിരുന്നു. ഇദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്യുക, സന്യാസം ഉപേക്ഷിക്കുക, എന്നിട്ട് ഇവിടെ പശുവിനെ നോക്കാൻ നിൽക്കുക. പിന്നെ ആ മനുഷ്യൻ സന്യാസം ഉപേക്ഷിച്ചിട്ട് അവിടെ പശുവിനെ നോക്കാൻ എന്നും ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ജാതീയമായ എന്താണ് നേട്ടങ്ങളും കോട്ടങ്ങളും ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ പരിഹാരമായിട്ടാണ് ഈ അവശതയെ പരിഹരിക്കുന്നതിനുള്ള പല നടപടികളിൽ ഒന്നാണ് ഈ പറഞ്ഞ കാര്യം, റിസർവേഷൻ പോലെയുള്ള കാര്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടിത് എന്താണ് ജാതിക്കോളം വേണ്ടി വരും. അല്ല, വ്യക്തിപരമായി എൻ്റെ മനസ്സിൽ ജാതിയില്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് എഴുതാതിരിക്കുക, ഞാൻ എഴുതാറില്ല ഒരിടത്തും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, സമൂഹത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെ ജാതി നിർമ്മാർജ്ജനം പ്രായോഗികമായി നടപ്പിലാക്കും എന്നുള്ള പ്രശ്നം ഈ ആധുനിക കാലത്ത് വരുമ്പം ജാതിയൊക്കെ എന്താണ് ജാതിക്കോളം കൂടിയേ തീരും. പിന്നെ ഈ ജാതിയുടെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തവരാണെങ്കിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് ജാതിയുടെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല, അവർ ജാതി കോളത്തിൽ അവർ എഴുതണ്ട, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവകാശങ്ങൾക്ക് വേണ്ടി അത് എഴുതിയേ പറ്റും. അത് വേണ്ടാന്ന് ഏതെങ്കിലും സ്വാമി പറഞ്ഞെങ്കിൽ അത് അയാളുടെ ശുദ്ധമായ വിവരക്കേടാണ്. ഇതിനെക്കുറിച്ച് സാമൂഹ്യ ബോധമുണ്ട്, അതാണ്. വേറെന്ത് പറയാനോ? അതുകൊണ്ട് അങ്ങനെ എഴുതായിരുന്നു, അവിടെ ജാതിയെല്ലാം ഇല്ലാതെയായി, സമത്വ സുന്ദര കേരളം വരും എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഒരിക്കലും നടക്കുന്ന കാര്യം എന്റെ മനസ്സിൽ നിന്ന് ജാതി പോയി എന്ന് വിചാരിച്ച് ശിവേരിയിൽ നിന്ന് ജാതി പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കും പോലെ ഒരു പരവ പിടിത്തമാണത്. അത് നടക്കുമോ? കേരളത്തിൽ നിന്ന് നടക്കുമോ? ഇന്ത്യയിൽ നിന്ന് നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അതെന്റെ പേഴ്സണൽ ഒരു കാര്യം മാത്രമായിരിക്കും. അതിനപ്പുറം അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് കിടക്കുന്നവരും അതുകൊണ്ട് കിടക്കും, അല്ലാത്തവരും കിടക്കും. അപ്പൊ അവിടെ ജാതി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് എന്താണ്? ഈ ജാതി കോളത്തിൽ എഴുതുന്നത് കൊണ്ട് ഒരാൾക്ക് ജാതി ഉണ്ടെന്നല്ല പറയും. അത് ഗുരു പറഞ്ഞതുപോലെ ജാതി അഭിമാനം ഉണ്ടാക്കുകയും ആ അഭിമാനത്തിൻ്റെ പേരിൽ ജാതീയമായ ആൾക്കാരെ സംഘടിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ അനാരോഗ്യകരമായ മത്സരങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ സംഘടിപ്പിച്ചിട്ട് സ്വന്തം ജാതിക്കാരെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവിടെയാണ് ജാതി ദോഷം ചെയ്യുന്നത്. അല്ല, ജാതി കോളത്തിൽ എഴുതുന്നതുകൊണ്ടല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതി കോളത്തിൽ എഴുതി എന്ന് വിചാരിച്ച് ജാതിയുള്ള ആളാകത്തില്ല. ജാതിയുള്ള ആളാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആ ജാതി അഭിമാനം കൊണ്ടുവരണം. അത് ഗുരു പറഞ്ഞാണ് ആ ജാതി അഭിമാനം. പിന്നെ അതിൻ്റെ പേരിൽ സ്വന്തം ജാതിക്കാരെ സമീപിക്കണം, അവരെ സംഘടിപ്പിക്കണം, അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കണം, അവരെ ചൂഷണം ചെയ്യണം, അവരിൽ മറ്റ് ജാതികളോട് വിദ്വേഷത്തെ വളർത്തിയെടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിനാണ് ഇന്നത്തെ കാലത്ത് ജാതിബോധമെന്ന് പറയുന്നത്. അല്ലാതെ ഈ കോളത്തിൽ ജാതി എഴുതുന്നതുകൊണ്ട് ഒരാൾക്ക് ജാതിയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ മനസ്സിലായ ക്ലിയറായ ഗുരു പറഞ്ഞു ജാത്യഭിമാനം വർദ്ധിച്ചു വരുന്നു. അത് പ്രധാനമായും അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അത് അതിന് പ്രധാനമായി വരുന്നൊരു പ്രശ്നം, ഇപ്പൊ ഈഴവര് തീയര് ഒക്കെ സംഘടിച്ചു SNDP ഉണ്ടാക്കി. പക്ഷെ ഈഴവരാതി പിന്നോക്കം എന്ന് പറഞ്ഞൊരു കുറെ വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഇവരെ ആരും ഉൾക്കൊള്ളാൻ SNDP തയ്യാറാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവരെയൊക്കെ യോജിപ്പിച്ച ഒരു സംഘടനയാകാൻ, ജാതിയെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയാകുന്നതിന് ഉൾക്കൊള്ളുന്നതിന് ഈ സംഘടന തയ്യാറാകുന്നുണ്ട്. അതാണ് ജാത്യഭിമാനമെന്ന് ഗുരു പറയുന്നതിനുള്ള പ്രധാനമായ കാരണം. മുന്നോക്കക്കാർ അന്നത്തെ അവരെന്തായാലും ഇതിലേക്ക് വരില്ല, അതിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പിന്നോക്കക്കാർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഇന്നും അവർ ഈ സംഘടനയ്ക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ്. ആ ആരോപണം ഗുരുവിന്റെ നേരിലും അവർ ചൂണ്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു ഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്, നിങ്ങൾ സംഘടിച്ചു, എന്നിട്ട് നിങ്ങളുടെ സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അംഗസംഖ്യ കുറവുള്ള അവശത അനുഭവിക്കുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, SC ST എല്ലാം ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങളുടെ സംഘടന അവരെ ഉൾക്കൊണ്ടില്ല. അത് ഈ സംഘടനയുടെ ഒരു വലിയ പരാജയമാണ്. ഒരുമിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടത് ഒരുമിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ന് ഈ ജാതിയുടെ പേരിൽ പറയുന്ന പ്രാതിനിധ്യ അവകാശം അവിടെയും ഉന്നയിക്കും. ഈ സമുദായങ്ങളെല്ലാം എന്തില്, ഇതിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന് പറയും. അവിടെ പ്രശ്നം വരും. അപ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ കയ്യിലിരിക്കുന്ന നേതൃത്വം മറ്റ് സമുദായങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഈ സമുദായ നേതൃത്വത്തിന് താല്പര്യമുള്ള കേസല്ല. അവിടെയാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാത്ത, അതുകൊണ്ടാണ്. പിന്നെ അവർ മറ്റൊരു സമുദായത്തിൻ്റെ നേതൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ കീഴിൽ അവർ കഴിയാൻ തയ്യാറുമില്ല. അപ്പൊ സാമുദായികമായി ഇങ്ങനെ നിൽക്കുമ്പോൾ യോജിപ്പിക്കുക എന്ന് പറയുന്നത്, ഈഴവരാതി പിന്നോക്കങ്ങളെല്ലാം യോജിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമുണ്ട്. കൈയിരിക്കുന്നവരും വിടാൻ തയ്യാറല്ല, മറ്റുള്ളവർ ഉൾക്കൊള്ളാനും തയ്യാറുണ്ട്. അവിടെ പ്രാതിനിധ്യം അവർ അംഗീകരിക്കത്തില്ല. എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കത്തില്ല. പിന്നെ ഇതിന്റെ പരിഹാരം എവിടെയാണ് കിടക്കുന്നത്? ഇതിനൊരു പരിഹാരം, ഈഴവരാതി പിന്നോക്കങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു SNDP അതെന്തായാലും നടക്കും. ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പരിഹാരം ഇനി എവിടെയാണ് കാണുന്നത്? ഇവരെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക, സാമുദായികമായിട്ടല്ല രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക. അപ്പൊ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുമ്പോൾ എന്നുവെച്ചാൽ OBC SC ST എല്ലാവരും രാഷ്ട്രീയമായി സംഘടിപ്പിച്ച് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുമ്പോഴും ഈ ജാതി വീണ്ടും അവിടെ തിളവക്കും. അപ്പോൾ പ്രബലമായ സമുദായത്തിൻ്റെ കയ്യിൽ നേതൃത്വം എന്നുള്ളൊരു, അതാണ് വടക്കേന്ത്യയിലൊക്കെ കണ്ടത് ഉണ്ടായ പ്രശ്നം. അപ്പോൾ UPയിലൊക്കെ കൺഷിറാമ് ഇങ്ങനെ ഒരു പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രബല വിഭാഗം യാദവമാണ്, യാദവന്മാരാണ്, അവർക്ക് നേതൃത്വം വേണമെന്നും മുലായം സിംഗ് യാദവ് മാറിപ്പോയി, മായാവതി വേറെ പോയി. അവിടെയും അവസാനം രാഷ്ട്രീയമായി സംഘടിക്കുന്നിടത്തും ഈ ജാതീയ മേൽക്കോയ്മയ്ക്ക് പ്രബല സമുദായങ്ങളെ അവകാശം ഉന്നയിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ ഈ എന്താണ് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യം പൊളിഞ്ഞു പോയത് അതുകൊണ്ടാണ്, പല പല ഗ്രൂപ്പുകളായി മാറി. ബീഹാറിലും യുപിയിലും ഒക്കെയാണ് അത് രൂപപ്പെട്ടു വന്നത്. എല്ലായിടത്തും അത് പലതായി പിരിഞ്ഞു. അത് ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ അതൊക്കെയാണ്. അപ്പൊ അവിടെയും ജാതി വളരെ രൂക്ഷമായി, ജാതിയുടെ സ്വാധീനമുണ്ടെന്നർത്ഥം. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പരിഹാരത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ ജാതിക്കോളങ്ങൾ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു വഴി. അതാണ് അതിൻ്റെ വഴി. ഇതിനെക്കുറിച്ചൊക്കെ സഹോദരനായിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ സഹോദരനായിപ്പിൻ്റെ അന്നത്തെ ലേഖനങ്ങളിലുണ്ട്. അല്ല, ഈ സഹോദരനയ്യപ്പിന് അങ്ങനെ ജാതിയുടെ വക്താവായി പറയാൻ കാരണം വെച്ചാൽ സഹോദരനയ്യപ്പ് ഡബിൾ സ്റ്റാൻഡ് എടുത്തില്ല. ഏത് പരസ്യമായൊരു നിലപാട്, രഹസ്യമായ വേറൊരു നിലപാട് അങ്ങനെ എടുത്തിട്ടില്ല. പുള്ളി പറയാനുള്ളത് തുറന്നു പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് പറഞ്ഞപ്പോൾ സഹോദരനയ്യപ്പനെ ഈ ജാതിയുടെ വക്താവായി ചിത്രീകരിച്ചാല്, ചിത്രീകരിച്ചത് അന്നത്തെ മുന്നോക്ക വിഭാഗങ്ങൾ തന്നെയാണ്. പ്രധാന കാരണക്കാർ അവർ തന്നെയാണ്. അന്ന് ആ രീതിയിൽ ഒരു ചിത്രീകരണം നടത്തി. മുന്നോക്ക സമുദായ നേതൃത്വങ്ങൾ തന്നെ, എല്ലാവരും അല്ല ചില ആൾക്കാർ അങ്ങനെ ഒരു പ്രചാരണം നടത്തി. കാരണം ഈ സഹോദരനായപ്പം പറഞ്ഞ കാര്യം നേരിട്ട് ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. നേരിട്ട് അത് ശരിയല്ല. അപ്പം നേരിട്ട് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഒരു ആക്ഷേപം ഉന്നയിക്കുക, വ്യക്തിഹത്യ കണ്ടെത്തുക, അങ്ങനെ അതിനുവേണ്ടി പറഞ്ഞാണോ അതൊക്കെ? ചില ആൾക്കാർ അങ്ങനെ ചെയ്യും, എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ ഇന്നും സഹോദരനയ്യപ്പം പറഞ്ഞതാണ് അത് ശരിയാണ്. പക്ഷെ അതൊന്നും ഇതിൻ്റെ ഇതുകൊണ്ടൊന്നും ആത്യന്തികമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അത് മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും സാമ്പത്തികവും എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാം അവരുടെ പുരോഗതി ഉണ്ടാകുന്ന കാലത്ത് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. ഭൗതികമായ സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വരുന്നത്. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറിയതുകൊണ്ട് മാത്രമായില്ല, ഭൗതിക സാഹചര്യം മാറണം. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാട്, ഗുരു മനസ്സിൽ നിന്ന് വ്യക്തി ജീവിതത്തിൽ നിന്ന് ജാതി പൂർണ്ണമായും കളഞ്ഞ ഒരാളാണ് എന്ന് വിചാരിച്ച് ഗുരു പ്രവർത്തിച്ചിടത്ത്, ഗുരു പ്രവർത്തിച്ച മനുഷ്യരുടെ ഇടയിൽ നിന്ന് അത് പോയോ? അത് പോയിട്ടില്ല. അപ്പൊ അത് പോകണമെങ്കിൽ എന്ത് വേണം? ഭൗതിക സാഹചര്യങ്ങളോട് മാറി വരണം. എന്നിട്ട് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മനസ്സിനും മാറ്റം വരണം. അല്ല, മനസ്സ് മാറി എന്നുള്ളതുകൊണ്ട് സമൂഹം മാറില്ല. സമൂഹത്തിന് അതിൻ്റെ വ്യത്യാസമൊന്നും കാണാനും പറ്റത്തില്ല. സമൂഹം മാറണമെങ്കിൽ സമൂഹത്തിൻ്റെ ഭൗതിക സാഹചര്യം തന്നെ മാറണം. ആ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. എന്ന് വിചാരിച്ചിന്ന് സമുദായ സംഘടനകളുടെ ജാതീയ നിലപാടുകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയാൻ പറ്റില്ല, അത് പറയാനൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ട് ശരിയാകുന്നില്ല? അവിടെയും ഗുരു പണ്ട് പറഞ്ഞ ജാത്യഭിമാനങ്ങളും അതിനെ വളർത്തുകയും ജാതിയുമായ സംഘടിക്കുന്നത് എന്താണ്, അത് സംഘാടകരുടെ ചൂഷണത്തിനും ഒക്കെ അത് വഴിതെളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്ത്.